ദീക്ഷാധികാര ദീക്ഷാ നിരീക്ഷുടവണു ഉഗ്ര പ്രതാപ വ്യഗ്ര പ്രകോപ ഖഡ്ഗ പ്രഹാരിയവണു ശൂലായുധാന്ത കാലാന്ത കാന്ത ജ്വാലാ ത്രിനേത്രുടവണു വിധ്വംസകാര പൃഥ്വീതലാന അഭയ കരുണു അതടവണു ക്ഷിപണി വൈരാരാടി സത്യം ഗ്രഹിച്ചി ധർമ്മം ധരിച്ചി ന്യായം ജയിച്ച നീരാ ചടിന പുടമി പൈ യുവകയ മുടിവൈ ചടുകുടാടുടകുരാരാ ലോക കണ്ട കുല കുണ്ടലു അതിരെ മൃത്യു കണ്ടനു വേറാ ശരണം ഭജേ ഭജേ ശരണം ഭജേ ഭജേ